കർത്തൃത്വ ഭോക്തൃത്വമില്ലാതെ കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോ തന്നിൽ കർത്തൃത്വം ഭോക്തൃത്വം ഇല്ല എന്നുള്ള ഭാവന അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരാൾ കർമ്മം ചെയ്യാന്നുള്ളതാണ്. അതിന് പൗരോഹിത്യമായിട്ട് ബന്ധമൊന്നുമില്ല, കാരണം അത് ഏത് കർമ്മത്തിനും അത് പറയണം. ഗീതയിൽ പറയുന്നത് പശ്യൻ ശൃണ്മൻ സ്പർശൻ ജിഷ്ണൻ അശ്വനൻ എന്ന് പറഞ്ഞാൽ കാണുക, കേൾക്കുക, മണക്കുക, ഇരിക്കുക തുടങ്ങി ഏത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അങ്ങനെ കർമ്മം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശാരീരികമായ പ്രവൃത്തികൾ അങ്ങനെ ഒരു ധാരണയിൽ കർമ്മം ചെയ്യാൻ പറയണം. അപ്പോൾ ശാരീരികമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ പൗരോഹിത്യ കർമ്മമൊന്നും വരുന്നില്ല. അതുമായിട്ട് ബന്ധമില്ല. പിന്നെ അതിൽ പഴയകാലത്ത് പറഞ്ഞപ്പോ വന്ന തകരാറെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ അത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. നന്ന വർണ്ണധർമ്മവും ആശ്രമധർമ്മങ്ങളും അപ്പോൾ വർണ്ണധർമ്മം എന്ന് പറയുമ്പോൾ അതിൽ ഇതൊക്കെ വരും, ജാതിധർമ്മങ്ങൾ വരും പഴയകാലത്ത്. അപ്പോൾ അത് എന്ന് വെച്ചാൽ അന്ന് ജാതിക്കനുസരിച്ചാണ് മനുഷ്യ കർമ്മം ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതല്ല. ജാതിയിൽപ്പെട്ടതേ ചെയ്യാവും, അല്ലാതെ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ച് അപ്പോൾ എല്ലാവരും അവനവന്റെ ജാതിയിലെ പ്രവൃത്തി ചെയ്യുന്നു. അതില് പൗരോഹിത്യം പോലുള്ള കർമ്മങ്ങളും വരാം. പക്ഷെ അതില് ഒരു മാറ്റം, അതായത് മോക്ഷത്തിന് വേണ്ടി കർമ്മം ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ഈ പറയുന്ന കർത്തൃത്വ ഭോക്തൃത്വം ഇല്ലാതെ കർമ്മം ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോ മോക്ഷത്തിന് വേണ്ടി കർമ്മം ചെയ്യണമെങ്കിൽ കർത്തൃത്വ ഭോക്തൃത്വം വിചാരത്തോടുകൂടി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മീമാംസകൻ കുമാരലഭട്ടൻ പോലും പറയുന്ന എന്താണ്, നിത്യ നൈമിത്തികൈരൈവ കുർബാണോ ദുരിതക്ഷയം. കുമാരലഭട്ടൻ പറയുന്നതാണ് നിത്യ നൈമിത്യ കർമ്മങ്ങളെ കൊണ്ട് ദുരിതക്ഷയം വരുത്തുക, പാപക്ഷയം അത് ചെയ്തുണ്ടാക്കുക, പാപക്ഷയത്തെ സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കാമ്യ നിഷിദ്ധങ്ങൾ ഒഴിവാക്കി ചെയ്യാനാണ് പറഞ്ഞത്. മീമാംസകർ പോലും അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഈ നിത്യ നൈമിത്യ കർമ്മം എന്ന് പറയുന്നത് വൈദിക കർമ്മമാണ്, അതും വർണ്ണധർമ്മമാണ്, അതിനും ആശ്രമധർമ്മവും വരും. അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ കാമ്യ നിഷിദ്ധങ്ങളെല്ലാം ഒഴിവാക്കുന്നു. അപ്പൊ അത് ഈ പൗരോഹിത്യ കർമ്മങ്ങളെ അവിടെ ഒന്ന് ഡൈലൂട്ട് ചെയ്യുക, ലഘൂകരിക്കുക. അത് കുമാരലഭട്ടം പറഞ്ഞു. അത് കഴിഞ്ഞ് ഗീതയിൽ വന്നപ്പോൾ എന്താ പറയുന്നത്, ഗീത ഇതെല്ലാം കൂടെ ഒരു മിക്സാണ്. യജ്ഞാർത്ഥാത് ലോകോ കർമ്മണോ ഇത്ര ലോകോയും യജ്ഞം യജ്ഞാർത്ഥം. യജ്ഞത്തിന് അവിടെ ശങ്കരാചാര്യ വിഷ്ണു എന്നർത്ഥം, വിഷ്ണുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെന്ന് പറയും. ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങളൊന്നും അവിടെ വ്യാഖ്യാനില്ല. കാരണം യജ്ഞോ വൈ വിഷ്ണു എന്നൊക്കെ വേദത്തിൽ പറയുന്നുണ്ട്. പക്ഷെ സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച എന്നെല്ലാം പറയുന്നിടത്ത് വീണ്ടും പറയുന്നത് യജ്ഞത്തെ കുറിച്ച് തന്നെ. ഈ പ്രജകളെയൊക്കെ സൃഷ്ടിച്ചിട്ട് യജ്ഞം ചെയ്യാൻ ആവശ്യപ്പെട്ടു, അപ്പൊ യജ്ഞം ചെയ്യണമെന്ന് തന്നെയാണ് അവിടെ വീണ്ടും പറയുന്നത്. ഇതിലെ എല്ലാ ആശയങ്ങളും വരും. തനിക്ക് വേണ്ടി പാകം ചെയ്യുന്നവൻ പാപത്തെ പ്രാപിക്കും എന്നും ഗീതയിൽ പറയും. അതുകൊണ്ട് ദേവതകൾക്ക് വേണ്ടി പാകം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നം പാകം ചെയ്ത് ദേവതകൾക്ക് സമർപ്പിച്ചിട്ട് കഴിക്കണം എന്നെല്ലാം വരും. അപ്പോൾ അത് വൈദിക രീതിയാണ്. അപ്പോൾ ഗീതയിൽ ഇതെല്ലാം കൂടെ ഓരോ സ്ഥലത്തും മിക്സായിട്ട് വരും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിന് വേണം ഓരോ ഐതിഹ്യത്തിന്റെ സപ്പോർട്ടായിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അത് മാത്രമല്ല പറയുന്നത്, കണ്ണടയ്ക്കുന്നു, തുറക്കുന്നു, മണക്കുന്നു, രചിക്കുന്നതും എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യണം. ഇന്ദ്രിയാണ് ഇന്ദ്രിയാർത്ഥ വർദ്ധന്തൈതി ധാരയൻ, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ധാരണ ഭാവനയോടുകൂടി ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സായിട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ അതും 10-2000 വർഷം മുമ്പ് കഴുകി വെച്ചാണ്. അതൊക്കെ വൈദിക കർമ്മങ്ങളുടെ സ്വാധീനം അതിനുണ്ട്. എന്നാൽ അതിലൊരു പുതുമയുണ്ട്, ഒരു മാറ്റമുണ്ട്. ഗീതി പറയുന്നു ഒരേ സമയം വൈദിക കർമ്മങ്ങളുടെ സ്വാധീനമുണ്ട്, എന്നാലൊരു പുതിയ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ചില ഭാഗങ്ങളിലൊക്കെ അത് ഈ ജാതി ധർമ്മങ്ങളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യും. ചിലയിടത്ത് ചില ഭാഗത്ത് വരുമ്പോൾ എന്ത് ചെയ്യും, അന്നത്തെ കാലത്ത് പുരോഗമനമായി വരുന്ന ആശയങ്ങളെയും പറയും. രണ്ടും അതിനകത്ത് വരും. നമ്മൾ അതിനെ വസ്തുനിഷ്ഠമായി പരിശോധിക്കും. അതങ്ങനെയാണ്. ഏത് കാലഘട്ടത്തിലും ആരെങ്കിലും ഒരു പുതിയ ആശയം മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പഴയ പല ആശയങ്ങളെ അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും ഒരു പരിധി വരെ. അല്ലാതെ പുതിയത് പറഞ്ഞവരും സ്വീകരിക്കത്തില്ല. ഇത് ഗുരുദേവം ഉൾപ്പെടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പുരോഗമനപരമായ ആശയമുണ്ട്, എന്നാൽ പഴഞ്ചൻ ബിന്തിരിപ്പ ആശയങ്ങൾ അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏത് കാര്യങ്ങളും നടക്കും, അതുകൊണ്ട് അതിനും അങ്ങനെ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഗുണവും വരും, ദോഷവും വരും. അപ്പൊ മുമ്പോട്ട് വരുമ്പോൾ ആ പുതിയ ആശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പഴയ ആശയങ്ങളൊക്കെ തള്ളിക്കളയുന്നത് യജ്ഞത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ഈശ്വരാർപ്പണമായ കർമ്മം എന്നതിനെ വ്യാഖ്യാനിച്ചത്. ഈശ്വരാർപ്പണമായി എന്ന് വരുമ്പോൾ അതിനൊരു വ്യത്യാസം വന്നു കഴിഞ്ഞു. പഴയതിൽ നിന്ന് ഗീതയുടെ മാറ്റ ഭാഗങ്ങളുമായിട്ട് കാരണം ഗീതയിലെപ്പോഴും പറയും ഈശ്വരാർപ്പണമായ കർമ്മം ചെയ്യുക. ആ മനസ്മര വിദ്യച്ച അതൊക്കെ പറയുന്ന എന്നെ സ്മരിച്ചുകൊണ്ടും കർമ്മം ചെയ്യുക എന്നിട്ടാണ്. ഈശ്വരാർപ്പണമായ കർമ്മം ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്ന ഒരു ആധ്യാത്മികമായ ആശയം ഗീതയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ശങ്കരാചാര്യ വ്യാഖ്യാനിക്ക് യജ്ഞാർത്ഥാന്ന് വെച്ചാൽ ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വരുമ്പോൾ എന്താണോ യജ്ഞോ ദാനം തപസ്ചൈവ പാവനാനും യജ്ഞദാന തപസ്സുകൾ ഇതൊന്നും ഉപേക്ഷിക്കരുത്. അതൊക്കെ മനുഷ്യനെ ശുദ്ധമാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ യജ്ഞത്തിന് യജ്ഞം തന്നെ അർത്ഥം കൊടുത്തു. അപ്പൊ ഗീത എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാത്തിന്റെ ഒരു മിക്സാണ്. പുതിയ ആശയവും വരും, പഴയതിൻ്റെ പൗരോഹിത്യത്തിന്റെ ചില ആശയങ്ങളും അവിടെ വരും, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് ചോദ്യം ചെയ്യുന്ന ആശയങ്ങളും വരും. എന്നുവെച്ചാൽ അതൊരു പരിവർത്തനത്തിന്റെ അടയാളമാണ്. ഒരു മാറ്റം വരുമ്പോൾ അങ്ങനെയാണ്, പഴയതിന്റെ കുറെ അംശങ്ങളും കാണും, പുതിയ ചില ആശയങ്ങളും കാണും. അങ്ങനെ വേണം ഗീത മനസ്സിലാക്കേണ്ടത്. അതെല്ലാം ശ്രേഷ്ഠമാണെന്ന് പറയും, ഞാനും ശ്രേഷ്ഠമാണെന്നും പറയും, ഭക്തി ശ്രേഷ്ഠമാണെന്ന് പറയും. ജ്ഞാനിബ്ദി അധികവും മത കർമ്മിഭ്യസ്ഥ അധികവും യോഗി തസ്മാത് യോഗി ഉപവാർജുന യോഗി ശ്രേഷ്ഠമാണെന്ന് പറയും. ഇതിലെല്ലാം പറയും. അപ്പൊ അതിന് വ്യാഖ്യാതാക്കൾ എന്താ സമാനം പറയുന്നത്? അധികാരി ഭേദം അനുസരിച്ച് ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയാണ് ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കണം. ഭക്തിമാന്മേ പ്രിയോനര, ഭക്തിമാനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയും. ഇതെല്ലാം പറയുന്നത് അതാണ് പറയുന്നത്. ഇത് ഒരു മിക്സാണ്, ഇതിനകത്തെല്ലാ ആശയവും കടത്തിക്കൊണ്ടുവരും. അപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളത് അവരുടെ നിലപാട് അതിനകത്തുണ്ട്. ഭക്തനെ സന്തോഷിപ്പിക്കുക, ജ്ഞാനിയെ സന്തോഷിപ്പിക്കുക, ഓരോരുത്തർക്കും ഓരോന്നിനോട് ആയിരിക്കുമല്ലോ താല്പര്യം. താല്പര്യമുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു. പ്രചാരം കിട്ടിയതിന് ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. എല്ലാവർക്കും അവരവരുടെ താല്പര്യം അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റും. ഭക്തന്മാർക്ക് അവരുടെ ഇതനുസരിച്ച് വ്യാഖ്യാനിക്കാം, യോഗിക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, തത്വജ്ഞാനിക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. അപ്പൊ എല്ലാ തരത്തിലുള്ള അതിനെ വ്യാഖ്യാനിക്കാന്ന് വെച്ചാൽ ഓരോന്നിനെയും സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേക വാക്യങ്ങൾ തന്നെ ഉണ്ട്. അതിൽ വ്യാഖ്യാനിച്ചെടുക്കുന്നതല്ല, ഏത് ആശയക്കാരനെയും സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങൾ അതിനകത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏത് ആധ്യാത്മികമായ ചിന്തയ്ക്കും സ്വീകാര്യമായ കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഓരോ പക്ഷത്ത് നിൽക്കുന്നവരെന്ത് ചെയ്യും? അതിന് പ്രാധാന്യം കൊടുത്തിട്ട് മറ്റൊക്കെ അതിന് താഴെയാകും. ഭക്തൻ വ്യാഖ്യാനിക്കുമ്പോൾ അത് ഭക്തിക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തിട്ട് ബാക്കി ആ പറഞ്ഞിരിക്കുന്നതെല്ലാം ഭക്തിക്ക് വേണ്ടി പറഞ്ഞതെന്നാകും. യോഗി വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യും? യോഗിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ജ്ഞാനവും കർമ്മവും എല്ലാം യോഗത്തിന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് വ്യാഖ്യാനിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അവരുടെ ഇഷ്ടം അനുസരിച്ച്. ഗീതയിൽ പൗരോഹിത്യത്തിന്റെ ഭാഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീരെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ സ്വാധീനം അതിനകത്തുണ്ട്. അതാണ് ഈ വർണ്ണവും ആശ്രമവും വരുന്നത്, ജാതിയും ആശ്രമവും വരുന്നത്. എന്നാൽ ജാതിയിൽ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? പുരോഗമനപരമായ ഒരാശയം പറയും. എന്താണ് അത്? ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് എന്ന് പറയുമ്പോൾ അതിനൊരു പുതിയൊരു ഇതാണ്. കേവലം ജന്മം കൊണ്ട് മാത്രമാണ് ജാതി എന്ന് കണ്ടിരുന്നിടത്ത് ഒരു ചെറിയൊരു മാറ്റം പറഞ്ഞതാണ്, ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചാണെന്ന് പറയുമ്പോൾ അതൊരു അന്നത്തെ ഒരു പുരോഗമനപരമായ ഒരാശയമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് അതിലും പഴുതുകളുണ്ട്, പോരായ്മകളുണ്ട്, അങ്ങനെ പറയുന്നിടത്തും വീണ്ടും ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ച് ഇതിനെയൊക്കെ എങ്ങനെ തീരുമാനിക്കുക എന്നൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഉണ്ടെങ്കിൽ തന്നെയും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അതൊരു പുരോഗമന ആശയമാണ്. മഹാഭാരതത്തിലൊക്കെ പലയിടത്തും പറയും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വേണം ജാതിയെ സ്വീകരിക്കാൻ, ജന്മം കൊണ്ടല്ല എന്ന് പറയുമ്പോൾ അതൊരു ഈ ജാതിയുടെ പേരിൽ വിവേചനങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതൊരു പ്രതീക്ഷയാണ്. അപ്പം നമ്മുടെ ജന്മം കൊണ്ടല്ല നമ്മുടെ ജാതി, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അതിനകത്തും പലതരത്തിലുള്ള വ്യാഖ്യാനത്തിനുള്ള സാധ്യതകൾ കിടപ്പുണ്ട്. പൂർണമായും അത്തരം ആശയങ്ങൾ കൊണ്ട് ഈ വ്യവസ്ഥയൊന്നും മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൊണ്ട് അത് നിലവിലുള്ളതിലൊരു പരിഷ്കാരം അത്രയേ പറ്റും. ജാതി എന്ന് പറയുന്ന വ്യവസ്ഥയെന്നും അതുകൊണ്ട് ഇല്ലാതാക്കാനൊന്നും പറ്റത്തില്ല. കാരണം അത് തന്നെ ജാതിക്ക് അനുകൂലമായി നയിക്കാനില്ല. ഇപ്പോൾ ഈ ജാതി വ്യവസ്ഥയുടെയൊക്കെ രൂക്ഷത സമൂഹത്തെ ബാധിച്ചിരുന്ന കാലഘട്ടത്തിൽ അതൊരു ചെറിയ ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ശരിയായ പരിഹാരം അല്ല. ഇപ്പോൾ അർജുനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അത് ക്ഷത്രിയ ജാതിയിൽ ജനിച്ചവന്റെ ധർമ്മമായതുകൊണ്ടാണ് ചെയ്യാൻ പറഞ്ഞതെന്നാണ് പക്ഷികാരന്റെയും മറ്റും വ്യാഖ്യാനം. ക്ഷാത്രധർമ്മമാണ് എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ എന്തിനെ സമർത്ഥിക്കുന്നു? ജാതി തന്നെ വീണ്ടും സമർത്ഥിക്കുന്നു. സന്യസിക്കരുതെന്ന് എന്തുകൊണ്ട് പറഞ്ഞാൽ ക്ഷത്രിയൻ ആയതുകൊണ്ട് സന്യസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വീണ്ടും ജാതിയിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഗീത എല്ലാത്തിന്റെയും കൂടെ ഒരു മിക്സ് എന്നേ പറയാൻ പറ്റും. അതെങ്ങനെ വ്യാഖ്യാനിച്ച് അനുകൂലമാക്കുന്നു അതുപോലെ അത് ഓരോരുത്തരുടെ വ്യാഖ്യാന സാമർഥ്യം അനുസരിച്ചിട്ടാണ്. ചിലർക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ഗീത ആധുനികമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് ആധുനികമാക്കാൻ പ്രയാസമാണ്. ഗീതയെ സംബന്ധിച്ച് ഇത്രയും പറയാം. എന്താണോ ഏതൊരു കാലത്തിലാണോ അത് രചിച്ചത് ആ കാലത്തില് ഇതൊരു പുരോഗമനമായ ആശയമായിരുന്നു നിസ്സംശയം പറയാം. ഇതിനെ സംബന്ധിച്ച് ഏത് ഈ വർണ്ണം ആശ്രമം ഇതിനെയൊക്കെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലെ ഒരു പുരോഗമന ആശയമായിരുന്നു. സ്വധർമ്മയെ നിധനശ്രയില്ല, സ്വധർമ്മം അനുഷ്ഠിച്ച് മരിക്കുന്നതാണ് വലുത്. എന്നാലും നീ പരധർമ്മം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവിടെ സ്വധർമ്മം പരധർമ്മം എന്ന് പറയും. വളരെ കുഴപ്പം പിടിച്ച കാര്യമാണ്. ജാതിക്കനുസരിച്ച് അത് വ്യാഖ്യാനിക്കാൻ പറ്റും. ഇവിടെ ചില മലയാളത്തിലെ ചില സ്വാമിമാരൊക്കെ തലപത്തി മറിയുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയം അതനുസരിച്ച് വ്യാഖ്യാനം. പക്ഷെ വലിയ പ്രയാസമാണ്. കാരണം ശങ്കരാചാര്യ പോലെയുള്ളവർ എല്ലാവരും ശങ്കരാചാര്യ പ്രധാന വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നത് എന്താണ്? ക്ഷത്രിയന്റെ സ്വധർമ്മം എന്ന് പറയുന്നത് യുദ്ധമാണ്. അങ്ങനെ യുദ്ധം ചെയ്ത് മരിച്ചാൽ പോലും ബ്രാഹ്മണന്റെ ധർമ്മമായ എന്താണ് ബ്രാഹ്മണന്റെ ധർമ്മം? ഭിക്ഷാടനം. അത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അതിന് ക്ഷത്രിയൻ ബ്രാഹ്മണൻ ആരെന്നുള്ള ചോദ്യം വരും. അപ്പൊ പിന്നെ ക്ഷത്രിയൻ എന്ന് പറയുന്ന ആരായി? ജാതി പറഞ്ഞു. ബ്രാഹ്മണൻ എന്ന് പറയുന്നതോ ആ ജാതി പറഞ്ഞു. ആ ജാതിക്കകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി, ആ ജാതി പറഞ്ഞ് പറഞ്ഞാൽ ഇതാണ്, അതിനാണ് പ്രാധാന്യം. ഇപ്പോ അർജുനൻ ക്ഷത്രിയനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറയിലോട്ട് പുറയിലോട്ട് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ്? ഇതെല്ലാം പൊഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. എന്നാലും പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന എന്താണ്? ക്ഷത്രിയ കുലം. പാണ്ഡവന്മാരും കൗരവന്മാരും ഒക്കെ ക്ഷത്രിയ കുലത്തിൽപ്പെട്ടവരാണ്. അതിന്റെ ഇടയ്ക്ക് പലതരത്തിലുള്ള മറ്റ് ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ട്. കുന്തി വേറെ ആരോ ഗർഭം ഉണ്ടാക്കി, അതൊന്നും ഇവിടെ വിഷയമല്ല. അങ്ങനെയാണെങ്കിലും എന്താണ്? ക്ഷത്രിയകുലമാണ്. അപ്പൊ ക്ഷത്രിയകുലത്തിൽ ജനിച്ചവൻ യുദ്ധം ചെയ്ത് മരിച്ചാലും അവനെന്താണ്? സന്യസിക്കാൻ പാടില്ല. പക്ഷെ ഇത് അഹരേവ വിരജ തദ്ഹരേവ പ്രകൃതി. ഇപ്പോഴാണോ നിനക്ക് വൈരാഗ്യം ഉണ്ടാകുന്ന അപ്പൊ സന്യസിക്കണമെന്നൊക്കെയാണ് വേദത്തിനും മറ്റും പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചാണെങ്കിലോ ആർക്കാണോ വൈരാഗ്യം ഉണ്ടാകുന്നത്, ഈ ഇഹലോക ജീവിതത്തോട് വിരക്തി ഉണ്ടാകുന്നു, അവനപ്പ സന്യസിക്കാവുന്നതാണ് വിരക്തി ഉണ്ടായ. അർജുനന് ശരിയായ വിരക്തി പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ അർജുനൻ എന്ത് ചെയ്യണം? സന്യസിക്കണം. പിന്നെ നാളെ ഒരു കാലത്ത് സന്യാസത്തിൽ നിന്ന് തെറ്റിപ്പോകും, അതുകൊണ്ട് സന്യസിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ശ്രുതി പറയുന്നതനുസരിച്ച് എപ്പോഴാണോ വൈരാഗ്യം ഉണ്ടാകുന്നത് അപ്പൊ സന്യസിച്ചോളാം. അപ്പൊ അർജുനന് സന്യസിക്കാനുള്ള വൈരാഗ്യം ഉണ്ടായി, അർജുനൻ തുറന്നു പറഞ്ഞു. അവൻ പറയുന്ന എന്താണ്? അത് നിനക്കിപ്പോ സന്വേഷിക്കാൻ പറ്റും. കാരണം നീ ക്ഷത്രിയ കുലത്തിൽ പിറന്നവനായതുകൊണ്ട് നിന്റെ ഉള്ളിൽ എന്തിരിക്കുന്നു, ക്ഷാത്ര ഗുണമില്ല. അതുകൊണ്ട് നീ സന്യസിച്ചാൽ ദർശനമാകും. അപ്പൊ പിന്നെ സന്യാസിനുള്ള ആരിലെ കാണും? ബ്രാഹ്മണനെ കാണത്തുള്ളൂ, അവിടെ ക്ഷാത്ര ഗുണമില്ല. ഇങ്ങനെ ചില മുൻവിധി ചെയ്യുന്ന കൊണ്ടാണ് ഗീതി പറയുന്നത്. അങ്ങനെയാണ് ഈ ശങ്കരാചാര്യം മറ്റും വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അത് പുരോഗമന പരമെന്ന് പറയാൻ പറ്റില്ല. ഭഗവാൻ എന്ന് പറയുന്നത് ഒരാൾ എഴുതിയയാൾ സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ് ഭഗവാൻ. അല്ല ഏതാ ഭഗവാൻ? ഖുർആനും ബൈബിളും ഒക്കെ എഴുതിയ ഭഗവാൻ തന്നെ ഇതെഴുതിയത്. ഇതിലെല്ലാത്തിനും ഭഗവാന്മാരെന്ന് പറയുന്ന ആരാ? മനുഷ്യർ തന്നെ. എല്ലാരും മനുഷ്യർ തന്നെ. ഒരു പേരിട്ട് ഇങ്ങനെ വിളിക്കുന്നു, പുരാണങ്ങളിൽ ഇങ്ങനെയൊക്കെ ഓരോ പേരുകൾ പറയുന്നു. അതിൽ കൂടുതൽ ആർക്കും അറിയത്തില്ലല്ലോ. അതിൽ കൂടുതൽ ആർക്കും ഇന്നത്തെ കാലത്താണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പേര് വയ്ക്കി അതെന്തെങ്കിലും ഇങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ പോലീസ് ഒന്ന് കണ്ടുപിടിക്കും. അവന്റെ ഐ പി അഡ്രസ്സൊക്കെ നോക്കിയിട്ട് അവന്റെ കമ്പ്യൂട്ടർ ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ചു കണ്ടുപിടിക്കാൻ വ്യവസ്ഥയുണ്ട്. പണ്ടിതുവല്ലോ ഉണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചു കഴിഞ്ഞാൽ ആ തലമുറ തലമുറകളോളം അത് കൈമാറ്റം ചെയ്യും. പിന്നെ രണ്ടു മൂന്ന് തലമുറ കഴിയുമ്പോൾ അത് ആരെഴുതി എന്തെഴുതി അതും വെറും കഥകളാവും. ചിലപ്പോൾ അത് ശരിയായിരിക്കും, ചില തെറ്റായിരിക്കും. അപ്പം ഇതൊക്കെ വെറും കഥാപാത്രങ്ങളാണ്, എഴുതിയവരെ സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഈ ഭഗവാൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതാരാണോ ഈ പുസ്തകം എഴുതിയത്, അയാൾ സൃഷ്ടിച്ചവർ കഥാപാത്രമാണോ? അതൊക്കെ എല്ലാ ഇത്തരം ഗ്രന്ഥങ്ങളിലും പ്രാചീന ഗ്രന്ഥങ്ങളിലും എല്ലാം മനുഷ്യൻ പറയുകയോ എഴുതുകയോ ചെയ്തതിന് അവരെന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ പേര് പറയും. അല്ല, ദൈവമാണ് പറയുന്നതെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും ഒരുപോലെ പറയണ്ടേ? എന്തിനാ ഈ പല ഗ്രന്ഥങ്ങൾ എല്ലാവരും ദൈവമല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്? അങ്ങനെ ഖുർആനിലും ബൈബിളിലും മഹാഭാരതത്തിലൊക്കെ ദൈവം ഒരുപോലെ തന്നെ സംസാരിക്കുന്നത്. അവിടെ ചെന്ന് ഒന്ന് പറയുക, മറ്റിടത്ത് ചെന്ന് വേറൊന്ന് പറയുക, എന്നിട്ട് ജീവിത ലോകം അവസാനിക്കുന്നവർ തമ്മിൽ ഇതിന്റെ പേരിൽ അടികൂടുക. അവരുടെ എല്ലാ ആചാരങ്ങൾ വേറെ, ചിന്താഗതി പറയുക, വേറെ പറയുക, ജാതി ഇവിടെ ജാതി പറയുക, അവിടെ വേറെന്ന് പറയുക. ഇതിന് പകരം ദൈവത്തിന്റെ സന്താനങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവരെയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകത്തക്ക രീതിയിൽ ദൈവം ഒരു പുസ്തകം എല്ലാവർക്കും വേണ്ടി പറയണം. മനുഷ്യരെ കൈവച്ച് പോട്ടെ, അതിന്റെ പേരിലടിക്കില്ലല്ലോ. ഇപ്പൊ വളരെ സ്പഷ്ടമല്ലേ, ഓരോ സ്ഥലത്തും ഓരോ സമയത്തും ഓരോരോ പുസ്തകങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓരോ മനുഷ്യരെഴുതി വെച്ചാണ്. നമ്മൾ ഇനിയും കുട്ടികളായി ജീവിക്കാൻ പാടില്ല. ഇപ്പൊ ഇത് ആധുനിക കാലമാണ്, മനുഷ്യനൊക്കെ ഒരുപാട് തിരിച്ചറിവ് വന്നു കഴിഞ്ഞു. പണ്ടകത്ത് ഓരോരുത്തർ പറഞ്ഞ കാര്യം വീണ്ടും അതുപോലെ ചെറുവീത ചെറുവണം പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അതിൽ യാതൊരു അർത്ഥമുണ്ട്? ഓരോ മനുഷ്യരെഴുതി വെച്ചാണ്, ഓരോ പേരും വെച്ച് ദൈവം പറഞ്ഞെന്ന് എല്ലാവരും പറഞ്ഞു. ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാൽ സമൂഹം എന്ത് ചെയ്യും? കണ്ണടച്ച് സ്വീകരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ സ്വീകരിക്കട്ടെ. ഞാനിപ്പോ ഒരു കാര്യം ഇവിടെ ഇരുന്നുകൊണ്ട് പറയുമ്പോ നിങ്ങൾ സ്വീകരിക്കുന്നതിന് കൂടുതൽ സ്വീകരിക്കും. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് വേണോ വേണ്ടേ, ഇതെന്താണ്. പക്ഷെ ഞാൻ പറയണ്ട, എനിക്കിതൊരു വെളിപാടിൽ ഇങ്ങനെ കിട്ടിയതാണ്, അത് സാധാരണ ആർക്കും കിട്ടുന്നതല്ല. എന്റെ ഒരു വെളിപാടെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട്. അതൊരു ദിവ്യമായ കാര്യമാണ്, പിന്നെ അത് നിങ്ങൾ ചിന്തിക്കുകയില്ല. വെളിപാടെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങളങ്ങ് സ്വീകരിക്കും. അത് പറയാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ കർമ്മം ചെയ്യുക, ഫലത്തെ ആഗ്രഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് അത് പൗരോഹിത്യത്തിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, പണിയെടുപ്പിക്കുക, കൂലി കൊടുക്കാതിരിക്കുക, അങ്ങനെ. അപ്പോൾ ഒരാള് മറ്റുള്ളവർ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവർക്ക് കൂലി കൊടുക്കുകയായിരിക്കും. അപ്പോൾ അവരോട് പറയുക എന്താണോ, അത് നീ ഈശ്വരപ്രീതിക്ക് വേണ്ടി നീ അത് ചെയ്യുക, നിനക്ക് ദൈവമാണ് പ്രതിഫലം തരുന്നത്, ഇങ്ങനെ പറയുക. പക്ഷേ ഇവിടെ നമ്മൾ ഇത്തരം ഗ്രന്ഥങ്ങളെയൊക്കെ നോക്കുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ പഴയകാലത്ത് ഈ ജോലി ചെയ്യിക്കുകയും ആൾക്കാരെ അടിമകളാക്കി വയ്ക്കുകയും അവർക്ക് കൂലി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതൊക്കെ അവരുടെ ദുഷ്പ്രഭുത്വം, അവരുടെ പണവും അധികാരവും ശക്തിയും ഉപയോഗിച്ചിട്ടാണ്. അവരുടെ മുമ്പിൽ തത്വശാസ്ത്രം പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്കത് പറഞ്ഞാൽ മനസ്സിലാകത്ത, അങ്ങനെ ചെയ്തിരുന്നു. ഒന്നാമത് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകാനുള്ള വിദ്യാഭ്യാസം അവനുണ്ട്, വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗീതയിലെ തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവനോട്ട് മനസ്സിലാക്കാനും പറ്റില്ല. അപ്പോൾ ഇവനെ അടിച്ചമർത്തുക, യാതൊരു ദേഹവും ഇല്ലാതെ ക്രൂരമായി അടിച്ചമർത്തി അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക. അങ്ങനെയായിരുന്നു ചെയ്ത്. അവിടെയൊന്നും തത്വശാസ്ത്രം പറഞ്ഞിട്ടല്ല, തത്വശാസ്ത്രം പറഞ്ഞിട്ടല്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇപ്പോൾ ഇത്തരം അവനെ വിദ്യാഭ്യാസം ചെയ്യുകയും ഈ തത്വശാസ്ത്രമൊക്കെ അവനോട് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ പിന്നെ ബാക്കി മറിച്ച് അവനും ചിന്തിക്കും. കാരണം മനുഷ്യന് വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഇതിനൊക്കെതിരായി ചിന്തിക്കാൻ തുടങ്ങി. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ വിദ്യാഭ്യാസം തന്നെ നിഷേധിച്ചിരിക്കുകയാണ്, അവരുടെ പിന്നെ എന്ത് തത്വശാസ്ത്രം പറയാം? അപ്പൊ അവിടെ അധികാരം ബലം ഉപയോഗിച്ചിട്ടാണ് പണ്ട് മുതലാളിത്തം ഒക്കെ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചത്. മുതലാളിമാര്, അവരുടെ കങ്കാണിമാര് അവരെന്ത് ചെയ്യും, തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അധിക ലാഭം ഉണ്ടാക്കും. അത് പോലും അത് നടന്നിട്ടുള്ള സംഭവമാണ്. അവർക്ക് ന്യായമായ ന്യായം എന്ന് പറയുന്ന ഒന്നില്ല, അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. മറിച്ച് അവന് ഇങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസം കിട്ടുകയാണെങ്കിൽ അവന് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. ചിന്തിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അങ്ങനെ പറഞ്ഞാൽ അവൻ ചോദ്യം ചെയ്യും. അവന് പിൽക്കാലത്തൊക്കെ ചോദ്യം ചെയ്തു. അല്ല, ഗീത പറഞ്ഞിട്ട് മുതലാളിത്തം നടപ്പിലാക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അവരെ ചോദ്യം ചെയ്യും, ചോദ്യം ചെയ്യാനുള്ള അറിവും ബുദ്ധിയൊക്കെ ഉണ്ടാവും. അതിനിതിന്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള ദിവസം ഇവിടെ ഒന്നും ആവശ്യമില്ല. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു, ആ മുതലാളിയുടെ മുഷ്ക്, അത് മാത്രമാണ്. അങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, പൊതുവെ മനുഷ്യനിലൊരു മാനസികമായ അടിമത്തത്തെ, മാനസിക അടിമത്തം. ആ മനസ്സിക അടിമത്തത്തെ സൃഷ്ടിച്ചിട്ട് അവനെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള അനേകം വിശ്വാസങ്ങളിലും കുടുങ്ങിപ്പോകും. വിശ്വാസങ്ങളിൽ അവനെ കുടുക്കിട്ടു, അങ്ങനെ വിശ്വാസങ്ങളിൽ അവൻ കുടുങ്ങിപ്പോകുമ്പോൾ വെറും ജോലി ചെയ്തിട്ട് കൂടി കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല, അവന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവനെ ചൂഷണം ചെയ്യും. അവനറിയാതെ തന്നെ ഒരു ചൂഷണത്തിന് വിധേയമാവും. അതേതെങ്കിലും ഒരു ഭാഗത്തല്ല, അത് വിദ്യാഭ്യാസം ഉള്ളവനെയും ചൂഷണം ചെയ്യും. അതാണ് എന്റെ വിദ്യാഭ്യാസം ഇല്ലാത്തവന് മാത്രമല്ല, രണ്ടുപേരും ഒരുപോലെ ചൂഷണത്തിന് വിധേയമാണ്. ആരാണോ ഇതിന് അടിമയായി പോകുന്നത്, അന്ധമായ വിശ്വാസത്തിന് അടിമയായി പോകുന്നു. അതെല്ലാം അത് മതപരമായ ചൂഷണം മാത്രമല്ല, അതുപയോഗിച്ചവൻ രാഷ്ട്രീയമായ ചൂഷണം ഇല്ലാത്ത. അപ്പൊ ഗീതയിൽ പറയുന്ന ഒരു ആധ്യാത്മികമായ ഒരു ദൃഷ്ടിയിൽ നോക്കുമ്പം നിങ്ങള് കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുക, അപ്പൊ മനസ്സിൽ വ്യാകുലത ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ തന്നെ എടുക്കുക, നല്ല ആശയമായിട്ട് എണ്ണാതെ ഇന്നും അതെല്ലാം പറയാം. കാരണം ഒരാള് പ്രവർത്തിക്കുന്നു, അപ്പൊ അതിന്റെ ഫലത്തെക്കുറിച്ചൊക്കെയുള്ള അത്യാഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് അയാളെ പ്രവർത്തിക്കും തടസ്സം സൃഷ്ടിക്കും പലതരത്തിൽ. അതുകൊണ്ട് അതൊരു ആധ്യാത്മിക ആശയം എന്നുള്ളതിന് അത് ഏത് സമയത്തും പറയാമെന്നുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിഷ്കാമ ഭാവം എന്നൊക്കെ പറയുന്ന ആർക്കും പറയാം. ഈ പറയുന്ന ജാതി, പഴയകാലത്ത് പറഞ്ഞിരിക്കുന്ന ധർമ്മം, പഴയ ധർമ്മങ്ങൾ, ഇതിലെല്ലാം മനുഷ്യനെ ബന്ധിച്ചിടുമ്പോഴാണ് അത് ചൂഷണമായി തീരുന്നത്. അത് രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ ഇത്തരം വിശ്വാസങ്ങളും എല്ലാം മനുഷ്യനെ ചൂഷണം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നു പോലും ഇത്രയൊക്കെ മനുഷ്യൻ പുരോഗമിച്ചിട്ടും അവന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സാധാരണ മനുഷ്യനെയൊക്കെ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ പഴയകാലത്ത് വെച്ചെന്താണ്, അത് ജോലി കൂലി എന്നുള്ള തരത്തിലല്ല, അവന്റെ ജീവിതത്തിന്റെ സർവഭാഗത്ത് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വയ്ക്കുക, ആ വ്യവസ്ഥയിലെല്ലാം പുരോഹിതൻ കൈകടത്തുക. അപ്പൊ അവന്റെ ജീവിതത്തെ പുരോഹിതൻ നിശ്ചയിക്കുക, ഇങ്ങനെ ആയിരിക്കും. പിന്നെ അത് ഒരു രാഷ്ട്രീയ സ്വാധീനമായി മാറുക, അങ്ങനെ സമസ്ത മേഖലകളിലും അങ്ങനെ ഒരു അന്ധമായ വിശ്വാസത്തിന് കീഴ്പ്പെട്ടു പോകും. അതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അതിന് സഹായിച്ച പുനർജന്മ സിദ്ധാന്തം. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും, എല്ലാവർക്കും മരിച്ചു കഴിഞ്ഞാൽ ജനിക്കും എന്നുള്ള കാര്യത്തിലും ആരുടെയിലും ഒരു തെളിവുമില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ജനിക്കും, അതുകൊണ്ട് നീ സൂക്ഷിച്ചൊക്കെ ജീവിക്കണമെന്ന് പറയുന്ന ഒരു നല്ല ആശയമാണ് നമുക്ക് തോന്നാം. പക്ഷെ അതിന് വലിയ അപകടകരമായ രീതിയിൽ മനുഷ്യനെ കുഴപ്പത്തിൽ ചാടിക്കുന്ന കാര്യങ്ങളും അതിനകത്ത് ഉണ്ട്. സാധാരണഗതി അത് നല്ലതാണെന്ന് നമുക്ക് അംഗീകരിക്കാം. അപ്പോൾ അവൻ നല്ല രീതിയിൽ ജീവിക്കുന്നു, നരകത്തെ ഭയന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നു. പക്ഷെ അത് ആ ഒരു ഭാഗം മാത്രമല്ല, പിന്നീട് പറയുന്നത് എന്താണോ, നീയിപ്പം ഇങ്ങനെ ജനിച്ചത് പൂർവ്വജന്മം ചെയ്ത് നിന്റെ പാപത്തിന്റെ ഭാവം ഫലമെന്ന് പറയുമ്പം അവിടെ എല്ലാം തകടം പറയും. അപ്പൊ അവനെന്ത് ചെയ്യും, പുനർജന്മത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്റെ ഇപ്പോഴത്തെ ഈ ജന്മം, ഈ കഷ്ടപ്പാട്, ഇതെല്ലാം അതിന്റെ ഫലമെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എല്ലാ ചൂഷണത്തിനും അവൻ സ്വയം വിധേയമാകുകയാണ്. വലിയ അപകടം പിടിച്ച കാര്യം പുനർജന്മത്തിന്റെ ഏറ്റവും അപകടകരമായ കാര്യം. അത് ഇവിടെ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കഷ്ടപ്പാടൊക്കെ നീ അനുഭവിക്കേണ്ടതാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നത് പുനർജന്മം എന്ന് പറയുന്ന ആശയം വെച്ചിട്ടാണ്. അത് ഏറ്റവും അപകടകരമായ സിദ്ധാന്തമാണ്. ഇനി പുനർജന്മം എന്നൊന്നും ഉണ്ടെന്ന് തന്നെ ഇരുന്നോട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ അതിനോട് ഉപയോഗിച്ചതിന് വേണ്ടിയിട്ടാണോ പുരോഹിതന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാ ഉപയോഗിച്ചത്? അതാണ് സംഭവിച്ചത്. നമുക്കറിയത്തില്ല ശരീരം ഉണ്ടെന്ന് അംഗീകരിക്കുക, പക്ഷെ അംഗീകരിക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരുത്തൻ സ്വയം തന്നെ ജീവൻ കൊണ്ട് ജന്മം കൊണ്ട് തന്നെ ശപിക്കപ്പെട്ടവനെന്ന് സ്വയം തീരുമാനിക്കുകയുള്ളു. അപ്പൊ അവനെല്ലാം സഹിക്കുന്നു. എന്തുകൊണ്ട് പറഞ്ഞു? നിന്റെ കർമ്മഫലമാണ്, നീ അനുഭവിച്ചേ മതിയാവും. അപ്പൊ അനുഭവിച്ച് ഈ പാപങ്ങളെല്ലാം നീ അനുഭവിച്ച് തീർന്നു, മരിച്ചിട്ട് അടുത്ത ജന്മത്തിൽ എന്ത് ചെയ്യണം? നല്ല ജന്മം കിട്ടും, ഇങ്ങനെയൊക്കെ പറയും. ഇത് വലിയ അപകടകരമാണ്. അത് ദോഷം ചെയ്തിട്ടുണ്ട് ഒരുപാട്, ഇന്നും ചെയ്യുന്നുണ്ട് അതൊക്കെ ദോഷം. ഇപ്പൊ ഗീതയിൽ പറയുന്ന ഈ ആശയങ്ങളൊക്കെ നല്ല ആശയങ്ങളാണ്, പക്ഷെ ഏതിനെയും ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അപകടത്തെ കൊണ്ട് ചാടിക്കാം. എന്നാ പാരമ്പര്യമായി വരുന്ന പഴയ ആശയങ്ങളും ഗീതയ്ക്കകത്തുണ്ട്. അതിൽ നിന്ന് പൂർണ്ണമായും അത് മുക്തമൊന്നുമല്ല, നല്ല ആശയങ്ങളുമുണ്ട് രണ്ടുമുണ്ട്. ഉദ്ധരേത് ആത്മനാത്മാവാണ്. നീ നിന്നെ തന്നെ സ്വയം ഉയർത്തണം എന്ന് പറയുന്ന കൂടുതൽ വലിയൊരാശയം ലോകത്തിന് പറയാനേ ഇല്ല. എല്ലാവരോടും പറയണം, നീ തന്നെയാണ് നിന്റെ ബന്ധു, നീ തന്നെയാണ് നിന്റെ ശത്രു. ഒരൊറ്റ ശ്ലോകം മതി ഗീതയിലെ മഹത്വത്തെ എടുത്തു കാണിക്കുക. അതിനകത്ത് വേറെ ഒരു തരത്തിലുള്ള സങ്കുചിതത്വം ഇല്ലാത്ത ഒരാശയമാണ്. നീ നിന്നെ ഉയർത്തുക, നിന്നെ വേറെ ആരുമല്ല ഉയർത്തേണ്ടത് എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിയുടെ പൂർണ്ണതയെ വെളിപ്പെടുത്തുകയാണ്. എല്ലാം അവന്റെ അധീനത്തിലാണെന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും ഉയർന്ന ആശയമുള്ള ഒരു പുസ്തകമാണ് ഗീത. അതതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഗീത ഉപയോഗമില്ലാത്തതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതീ പറയുന്ന ജാതിയോടും മറ്റും ബന്ധിപ്പിക്കുമ്പോഴാണ് ഇവിടെ അപകടം വരുന്നത്. അതിനെയും പരിഷ്കരിക്കാൻ ഗീത ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതും ഒരുപാട് പ്രതികൂലമായി വ്യാഖ്യാനിക്കാൻ പഴുതുകളുള്ളതാണ്. അതുകൊണ്ട് ജോലി ചെയ്താൽ കൂലി കൊടുക്കണ്ടെന്ന് പറയുന്നതിന് ഗീതയുടെ ആവശ്യമില്ല, അത് കൈയൊക്കെ മതി. പറയേണ്ട ആവശ്യമില്ല. അതൊരു നല്ല ആശയമാണ്. നമ്മൾ ഫലാഗ്രഹത്തിൽ കുടുങ്ങിപ്പോകാതിരിക്കുക. ഫലം അനുകൂലമായാലും പ്രതികൂലമായാലും മനസ്സൊരുപോലെ ഇരിക്കുക. അതൊക്കെ ഏത് കാലത്തും മനുഷ്യന് സ്വീകരിക്കാൻ പറ്റിയ ആശയമില്ല. മനസ്സിലാക്കാതെ പറയുന്നതാണ്. പിന്നെ ചില എന്താണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ വയ്ക്കാൻ ആ നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ അങ്ങനെ വയ്ക്കാണ്. ആ കമ്മ്യൂണിസത്തിന് തന്നെ എതിരാണത്. അവര് പറയുന്ന മുതലാളിത്തം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്യൂഡലിസം രണ്ടായി പറയുന്നുണ്ട്. അവരിങ്ങനെ ഈ ഗീത കൊണ്ടാണെന്നൊന്നും അവർ പറയുന്നില്ല, അവരുടെ ആചാര്യന്മാരെ. അന്നവർ പറയുന്ന മിച്ചമൂല്യ സിദ്ധാന്തമാണ്, തികച്ചും ഭൗതികമാണ്. ഇവിടെ ചൂഷണം വന്നതിന് കാരണമായി കമ്മ്യൂണിസത്തിൽ പറയുന്ന എന്താണ് മിച്ചമൂല്യ സിദ്ധാന്തം? എന്താണോ അവന്റെ കയ്യിൽ, അവന്റെ ഉപഭോഗത്തിൽ കൂടുതലായി അവന്റെ കയ്യിൽ സമ്പാദ്യം വന്നു. പണ്ട് വേട്ടയാടി ജീവിച്ച കാലത്ത് പ്രാകൃത കമ്മ്യൂണിസമാണ് നാം വേട്ടയാടിയാ ജീവിച്ചത്. അന്ന് ശരിയായിരുന്നു, അവന്റെ കയ്യിൽ മിച്ചമൊന്നുമില്ല. ക്രമേണ അവൻ എന്ത് ചെയ്തു, വേട്ടയാടുന്ന വസ്തുക്കൾ അധികമായി അവന്റെ കയ്യിൽ വന്നു. അതെന്തുകൊണ്ട് അവർ പറയുന്നു ഉത്പാദന ഉപകരണങ്ങളിൽ വ്യത്യാസം വരുന്നതാണ്. ഇതാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം. ഉത്പാദന ഉപകരണങ്ങളിൽ വ്യത്യാസം വരുമ്പം മിച്ചം വരും, പ്രൊഡക്ഷൻ അധികം വരും. എന്നുവെച്ചാൽ പഴയകാലത്തവൻ മൃഗങ്ങളുടെ പിറകെ നടന്ന് എല്ലാവരും കൂടെ ഓടി നടന്ന് വേട്ടയാടി വേട്ടയാടിയിട്ട് അതെല്ലാം പങ്കിട്ടെടുത്ത്, അപ്പോൾ അവിടെ മിച്ചമില്ല. പക്ഷെ അവൻ ക്രമേണ അവനൊരു ബുദ്ധി വന്ന് ഇവൻ ഒരു സ്ഥലത്ത് മാർസ് പറയുന്നതാണ് കുഴി ഒഴിച്ച്, അപ്പോൾ അതിനകത്തൊരു വലിയ പന്നി വന്ന് അതിനകത്ത് ചാടി. അപ്പോൾ രണ്ടുപേരാണ് അവർ സഹകരിച്ചത്. അപ്പോൾ രണ്ടുപേർക്ക് അത് തന്നു തീർക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ അധികം വന്നു. അല്ലെങ്കിൽ അവനൊരു പാറ ഉരട്ടിയിട്ട് കൊന്നു, ഒരാളാണ് കൊന്നത്, പക്ഷെ അവന് ഒരുപാട് പേർക്കുള്ള മാംസം കിട്ടി അധികം വന്നു. പിന്നെ അവിടെ അതാണ് മിച്ച മൂല്യം വരുന്നത്. അങ്ങനെ അങ്ങനെ വന്നു വന്നു വന്നു അത് പിന്നെ ഭൂവുടമയായി. ഭൂവുടമയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തൊഴിലാളികളുടെ അധ്വാനത്തിന് വില കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് പിങ്കാണിമാരുണ്ടായി. അങ്ങനെയാണ് മാർസി സംഭവം. അവിടെ നിന്ന് ഗീത പഠിച്ചിട്ട് ഇങ്ങനെയുള്ള ആശയം കൊണ്ടൊന്നും ഇല്ല. അവിടെ ഈ പുനർജന്മമോ അല്ലെങ്കിൽ കർമ്മഫലത്തെ ആഗ്രഹിക്കുക അതൊന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. അത് അവരുടെ ആശയങ്ങൾക്ക് തന്നെ എതിരാണ്. ഇവിടെ ഒക്കെ ചൂഷണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ചൂഷണം ചെയ്യുന്നത്. ഇന്ന് വിദ്യാഭ്യാസം ഉള്ളവരും ചൂഷണം ചെയ്യുന്നു. മതവും രാഷ്ട്രീയവും വിദ്യാഭ്യാസം ഉള്ളവരും ചൂഷണം ചെയ്യുന്നു. വ്യത്യാസമുണ്ട്. അത് പഠിക്കാതെ പറയുന്നതാണ്. പിന്നെ ഏതിനെയും ദുർവ്യാഖ്യാനം ചെയ്തൊക്കെ എന്തും ചെയ്യാം ആൾക്കാർക്ക്. വസ്തുസ്ഥിതി പരിശോധിക്കണം. വാസ്തവത്തിൽ എന്താ നമ്മുടെ പൂർവ്വകാലത്ത് സംഭവിച്ചതെന്ന് പരിശോധിക്കണം. അപ്പൊ ഇവിടെ ദോഷം ചെയ്തത് ഈ വർണ്ണ വ്യവസ്ഥ, അതാണ് ദോഷം ചെയ്തത്. ജാതി വ്യവസ്ഥ തന്നെ ഇവിടെ ദോഷം ചെയ്തത്. ഭൂരിപക്ഷത്തിന് അടിച്ചമർത്തിയ അത് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇതൊന്നും ഗീത പോലെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും സാമാന്യ ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടേ ഇല്ല. അങ്ങനെ ഇത് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാം പഴയകാലത്തൊന്നും എത്തിയിട്ടില്ല. അതൊക്കെ ആധുനിക കാലത്താണ് അതൊക്കെ എത്തിയത്. ഒന്നാമത് സംസ്കൃതത്തിൽ എഴുതിയിരുന്നു. സംസ്കൃതം അറിയാമെന്നുള്ളത് പണ്ഡിതന്മാരാണ്. ബാക്കിയുള്ളവർക്കൊന്നും സംസ്കൃതം അറിഞ്ഞിട്ടില്ല. പിന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ നേരിട്ട് പ്രചരിച്ചില്ല, ഡയറക്റ്റായിട്ട്. അതിന്റെ ആശയങ്ങളൊക്കെ സമൂഹത്തിൽ എത്തിച്ചു. പക്ഷെ ഭൂരിപക്ഷവും എന്ത് ചെയ്തു, വിദ്യാഭ്യാസമില്ലാതെ അവരെ അടിച്ചമർത്തി അങ്ങനെ നിലനിർത്തി വെക്കും. ജനങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ പ്രാദേശിക ഭാഷകളിലേക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ചില കഥകളൊക്കെ ജനങ്ങൾ കേട്ടിരിക്കും അത്രയേ ഉള്ളൂ. പ്രചാരം കിട്ടിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. പക്ഷെ ഗ്രന്ഥങ്ങൾക്ക് വളരെ പ്രാചീനതയുണ്ട്. ഇത് പണ്ഡിതന്മാരുടെ ഇടയിൽ ഇങ്ങനെ കറങ്ങി നടക്കും. അത്രയേ പഴയതി പറഞ്ഞ നാല് വർണ്ണങ്ങൾ, നാല് വർണ്ണങ്ങളിൽ നിന്നും ബാക്കി ജാതികളിലൊന്നും എന്നും അങ്ങനെ പോയിട്ടില്ല. അവരുടെ ഇടയിൽ ചില വിശ്വാസങ്ങളും അത് ഇതൊക്കെ നടപ്പിലിരുന്നു, അത്രയേ ഉള്ളൂ. ചില ആചാരങ്ങളും അധികം കഴിഞ്ഞൊന്നുമില്ല. ധർമ്മത്തിന് നാല് ജാതിക്കാരൊക്കെ അവകാശമുള്ളൂ. ബ്രാഹ്മണ ക്ഷത്രിയും വൈശ്യസും ഇന്ന് ആലപ്പെടാത്തവരാണ് ഭൂരിപക്ഷം ജനങ്ങളെന്നും. അവർക്ക് ധർമ്മമില്ല എന്ന് വെച്ചാൽ അവർക്ക് ഈ ശാസ്ത്രങ്ങളോ ഇങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇതൊക്കെ കൊണ്ട് ആൾക്കാരെ ചൂഷണം ചെയ്യുന്നതിന്റെ ആവശ്യമില്ലല്ലോ. ജാതി സ്വാധീനിച്ചതുപോലെ വേറൊന്നും സ്വാധീനിച്ചിട്ട് നേരിട്ട് അത് സ്വാധീനിച്ച ജനങ്ങളല്ല. അതാണ് സംഭവിച്ചത്. Thank you.